പ്രഥമ അടാർത്ഥം എന്താണ് പറഞ്ഞത്? പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനം മാത്രമേ പ്രഥമ. അതിൽ പ്രാതിപതികാർത്ഥത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? എന്തിനാ അങ്ങനെ ഒരർത്ഥം പറഞ്ഞത്? പ്രാതിപതികാർത്ഥം കൊടുത്താ പോരെ, എന്തിനാ നിയത ഉപസ്ഥിതി കാണുന്നത്? എങ്ങനെ സാധൂകരിക്കുന്നു? പ്രാതിപതികം പ്രാതിപതികാർത്ഥം ഒന്ന് തന്നെ എടുത്തു, നിയത ഉപസ്ഥിതി ഒന്നും വ്യാഖ്യാനിച്ചില്ല. അപ്പോ എന്ത് സംഭവിക്കും? ലിംഗത്തിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? പ്രാതിപതികാർത്ഥമായിട്ട് ലിംഗം കൊടുക്കാം, വചനം കൊടുക്കാം. അപ്പൊ പിന്നെ നിയത ഉപസ്ഥിതികം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? പ്രാതിപതികാർത്ഥത്തിൽ നിന്ന് ഭിന്നമായി നിയത ഉപസ്ഥിതി, നിയത ലിംഗ അർത്ഥമും നിയത പരിമാണാർത്ഥം വചനാർത്ഥം ഇതെല്ലാം കിട്ടി. പ്രഥമയോട് അർത്ഥമായി പ്രഥമയുടെ അർത്ഥമായി നിയത ഉപസ്ഥിതികം അല്ലാത്തത്, നിയത ഉപസ്ഥിതികം അല്ലാത്തതിനെ പ്രഥമയുടെ അർത്ഥമായി. അപ്പൊ നിയത ഉപസ്ഥിതികം അല്ലാത്തതിനൂടെ എന്താ ഉദാഹരണം പറഞ്ഞത്? അവിടെ എന്താണ് നിയത ഉപസ്ഥിതികം അല്ലാത്തത്? ലിംഗം. അതും പ്രഥമയുടെ അർത്ഥമായി. പിന്നെ പരിമാണം എന്തുകൊണ്ട് നിയത ഉപസ്ഥിതികമല്ല? പരിമാണം എന്ന് പറയുന്നത് നിയത ഉപസ്ഥിതികമാണ്. ദ്രോണ ശബ്ദത്തിന്റെ അർത്ഥം വേറെ ഒന്നും വരത്തില്ലല്ലോ. പരിമാണ വിശേഷ സാമാന്യം എന്നുള്ള രീതിയിൽ അന്യബോധത്തിന് വേണ്ടി പറഞ്ഞു. പിന്നെ സംഖ്യന്തിന് പറഞ്ഞു വചനത്തെ അത് നിയത ഉപസ്ഥിതികമാണല്ലോ. പ്രാതിപതികാർത്ഥം എന്നുള്ളതുകൊണ്ട് തന്നെ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ അധികമായി പറഞ്ഞു സംഖ്യ? അസംഖ്യയാണത്. പരിമാണത്തെ സംബന്ധിച്ച് ശരിയാണ്, അവിടെ അന്യ ബോധത്തിന് വേണ്ടി എന്ന് പറയാം. പക്ഷെ സംഖ്യയെ സംബന്ധിച്ചത് നിയത ഉപസ്ഥിതികമാണ്. വേറെ അർത്ഥമുണ്ടോ? നിയത ഉപസ്ഥിതികമാണ്. വ്യക്തിയായാലും വസ്തുവായാലും ഏകഹ എന്ന് പറയുന്ന സംഖ്യ, അത് വിശേഷണമായിട്ട് ഈ ശബ്ദങ്ങളെല്ലാം ഉപയോഗിക്കും. അപ്പോൾ അർത്ഥമാറ്റം വരും. വിശേഷണത്തിന് എപ്പോഴും വിശേഷ്യത്തിന്റെ ലിംഗം ആയിരിക്കും, അത് വേറെ. ഇവിടെ ഏകഹ എന്ന് പറയുന്ന ശബ്ദം തന്നെ നിയത ഉപസ്ഥിതികമാണ് എന്റെ അർത്ഥം. പിന്നെ എന്തിനത് വീണ്ടും പറഞ്ഞു വചനം? ഏകാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന്റെ ബോധം ഉണ്ടാവും? അതൊരു വിശേഷണമായി വരുമ്പോൾ, വിശേഷണമായി വരുമ്പോ ഏത് ശബ്ദത്തിനും അത് ഇതാണ്. ഏത് ശബ്ദവും വിശേഷണമായിട്ട് വരുമ്പോ അതിന് അതിന്റേതായ അർത്ഥം വരും. ഏകഹ എന്ന് പറയുന്ന ശബ്ദം പറയുമ്പോൾ അർത്ഥബോധം ഉണ്ടായില്ലെങ്കിൽ പിന്നെന്താ? പിന്നെന്തിന്റെ ബോധം ഉണ്ടാവും? അത് എല്ലാ ശബ്ദത്തിനും ബാധകമാണ്, ഇതിന് മാത്രമല്ലല്ലോ. രാമ എന്ന് പറയുന്നിടത്ത് ഔവും ജസും വരുമ്പോൾ വരുന്ന വ്യത്യാസമേ ഇതിലും വരത്തുള്ളൂ. പിന്നെ എന്തിനു വേണ്ടി പറഞ്ഞു സംഖ്യ? എന്തിനു വേണ്ടിട്ടാ? സംഖ്യയുടെ അർത്ഥത്തെ നിയത ഉപസ്ഥിതികമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സു പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദസാധുത്വ എന്താണ് നിയമം? അപദം അതുകൊണ്ട് ശബ്ദസാധുത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? വിധിച്ചിരിക്കുന്നു, പ്രഥമ വിധിച്ചത്. അപ്പൊ ഇത് വചനം മാത്രമേ ഉദാഹരണം എങ്ങനെ എടുക്കാൻ പറ്റുന്നു സ്വാമി? വചനം മാത്രമേ അതിന് ഉദാഹരണമായി പറയാൻ പറ്റുന്നു. വചനം മാത്രമേ അതിന്റെ ഉദാഹരണമായി ഏകഹ പറയാൻ പറ്റുന്നു. അവിടെ ശബ്ദസാധുത്വത്തിന് വേണ്ടിയുള്ള ചേർത്തത് ശബ്ദ, അതിന്റെ വചനാർത്ഥം തന്നെ കിട്ടില്ലല്ലോ. വചനാർത്ഥം തന്നെ, വചനാർത്ഥത്തിന് വേണ്ടി എന്ന് പറയുമ്പോ പ്രാതിപതി അർത്ഥം കൊണ്ട് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉത്തരം, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ സമാധാനം എന്താണ്? ചോദിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളാരും ചോദിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. ചോദിക്കുന്നവരോട് സമാധാനം പറയാണ്. പഠിക്കുന്നവരിൽ ചോദിക്കുന്നവരും കാണും, ചോദിക്കാത്തവരും കാണും. ചോദിക്കുന്നവർക്കനുസരിച്ച് വ്യാഖ്യാനം, ചോദിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ കർമ്മം, കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ എന്നാണ്. പിന്നെ ഫലാശ്രയമാണ് കർമ്മം. ഫലവ്യാപാരയോ ധാതു. ഇപ്പൊ കർത്താവ് എന്ന് പറഞ്ഞാലോ വ്യാപാരാശ്രയമാണ് കർത്താവ്, ഫലാശ്രയമാണ്. ഇതെപ്പോഴും അറിഞ്ഞിരിക്കണം, ഇത് അടിസ്ഥാനമാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പൊതുവായി പറയുന്നത്. അത് കഥ കേൾക്കുമ്പോൾ കേട്ടോണ്ടിരിക്കാനല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോ വ്യാപാരത്തിന്റെ ആശ്രയം ആരായിരിക്കും? ഫലത്തിന്റെ ആശ്രയമോ കർമ്മ? ഇത് അറിഞ്ഞിരിക്കണം. എന്താ അതിന് പറഞ്ഞു കണ്ടുലാൻ പച്ചത്തി. അവിടെ വ്യാപാരം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? എന്ന് പറഞ്ഞ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു? തപ്തോദക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അത് അറിഞ്ഞിരുന്നാ നല്ലത്, പഠിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കരുത്. അറിഞ്ഞിരുന്നാ നല്ലത്. എന്താണ്? ഒന്നുമില്ലെങ്കിലും സംസ്കൃതത്തിൽ രണ്ടുമൂന്ന് വാക്കുകളെങ്കിലും അറിഞ്ഞിരിക്കുമല്ലോ, സംസ്കൃതം പഠിക്കുന്നവരല്ലേ. എന്താണ് അതിശ്രയണ പ്രജ്വലനാദി രൂപമാണെന്ത്? വ്യാപാരം. അത് കർത്തൃനിഷ്ഠ വ്യാപാരം. അതിശ്രയണ ഉദകാസേചന യഥോപകർഷണ പ്രജ്വലനാദി വ്യാപാര പ്രയോജ്യ എന്താണ് ഫലം? എന്താണ് ഫലത്തെ കുറിച്ച് പറഞ്ഞ് എന്താണത്? പത്തോദക തപ്തോദക സ്വേദന ശിഥില അവയവകത്വാത്മക മൃദുവിശദത്വരൂപ ഫല ആശ്രയമാണെന്ത്? എന്ത്? കർമ്മം. അപ്പോൾ അതാണ് പ്രധാനം. വ്യാപാരത്തിന്റെ ആശ്രയം കർത്താവും, ഫലത്തിന്റെ ആശ്രയം കർമ്മവും. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നാൽ നല്ലത്. ഓരോ ധാതുവിന്റെ അർത്ഥം നോക്കണം. എന്താണ് ഇവിടുത്തെ ധാതു? ഏതാണ് ദൃശ്യപ്രേക്ഷണ ദർശനം? ദർശനം എന്ന് പറയുന്ന ആ വ്യാപാരം, അതാണ് വ്യാപാരം. അതിന്റെ ആശ്രയമായിരിക്കും രാമഹ ദേവദത്തഹ എന്ന് പറയുന്നു. അപ്പോ അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദർശന വിഷയത്വം. അതായിരിക്കും എന്ത് ഫലം. അപ്പൊ ദർശന വിഷയത്വരൂപ ഫല ആശ്രയത്വം വരും പുഷ്പത്തില്, പുഷ്പം പശതി എന്ന് പറയുന്നത്. അത് നമ്മൾ യുക്തി അനുസരിച്ച് ഓരോ സ്ഥലത്തിനും മനസ്സിലാക്കി പോകണം. ഒരു ധാതുവിന്റെ വ്യാപാരം എന്തായിരിക്കും, അതിന്റെ ഫലം എന്തായിരിക്കും, യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം പറഞ്ഞത് കർത്തുരീപ്സിത്ത തമം കർമ്മ. കർത്തുഹു, കർത്തുഹു എന്ന് പറയുന്ന ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? കർത്തരി, കർത്തരി ഷഷ്ടി. അതുകൊണ്ട് അർത്ഥം എങ്ങനെ പറയും? കർത്ത എന്ന് പറയുന്നു. നമ്മൾ മലയാളത്തിൽ പഠിച്ചിരിക്കുന്നതനുസരിച്ച് കർത്തുഹു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം പറയും? അങ്ങനെ പറയണ്ട. അത് ഷഷ്ടി വിഭക്തി വന്നെങ്കിൽ അവിടെ കർത്താവെന്നാണ് അർത്ഥം. കർത്തരി ഷഷ്ടി തസ്യ വർത്തമാനെ, നമ്മളിനി പഠിക്കും കർത്തരി ഷഷ്ടി വിധിക്കും. അതുപോലെ കർത്തരി കർത്താവിൽ ഷഷ്ടി വിധിക്കും, കർമ്മത്തിൽ ഷഷ്ടി വിധിക്കും. ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് അവിടെ ഷഷ്ടിയുടെ അർത്ഥം സംബന്ധമല്ല പറയേണ്ടത്, ഏതർത്ഥത്തിൽ വിധിച്ചോ അർത്ഥത്തെ പറയും. കർത്താവ് ക്രിയയ ആപ്തം ഇഷ്ടതം, ക്രിയയിലൂടെ പ്രാപിക്കുന്ന ഇഷ്ടതമമായിരിക്കുന്ന കാരകത്തിനാണെന്ത്? കർമ്മസപ്ഞം. കർമ്മ സപ്ഞ യസ്യ, എന്ത് സമാസമാണ്? കർമ്മസപ്ഞം. അതനുസരിച്ച് മാറും. പുല്ലിംഗമാണെങ്കിൽ എങ്ങനെ വരും? സ്ത്രീലിംഗമാണെങ്കിൽ, ഇവിടെ നമസ്വലിംഗമായുണ്ട് കർമ്മസപ്ഞ. അന്യപദാർത്ഥം എന്താണ്? കരകം. കരകത്തിലാണ് ഇവിടെ കർമ്മസപ്ഞ വരുന്നത്. അവിടെ പറഞ്ഞു കർത്താവ് ക്രിയയാ, കർത്താവ് ക്രിയയിലൂടെ പ്രാപിക്കുന്നതിന്, അതിനാണ് ഉദാഹരണം പറഞ്ഞത്. തണ്ടുലാൻ പജതി രാമഹ തണ്ടുലാൻ പജതി, രാമനാകുന്ന കർത്താവ് പാചകക്രിയയിലൂടെ പ്രാപിക്കുന്നതിന്. അവിടെ കർത്താവ് പ്രാപിക്കുക എന്നെല്ലാം പറഞ്ഞാൽ എന്താണ്? പാകം ചെയ്യുന്നതിന് എന്നാണോ? പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധത്തെ കാണിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് ആപ്തം. അവിടെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സംബന്ധത്തെ, സംബദ്ധം എന്നാണ് അർത്ഥം. അപ്പോ പക്ഷെ ചില സ്ഥലത്താണെങ്കിൽ കർത്താവ് അങ്ങ് പ്രാപിക്കും ക്രിയയിലൂടെ. ഉദാഹരണം എന്താണ്? രാമഹ ഗ്രാമം ഗച്ഛതി എന്ന് പറയുന്നിടത്ത് കർത്താവ് നടന്ന് നടന്ന് ഗ്രാമത്തിലെത്തും. അപ്പോൾ കർത്താവ് ക്രിയയിലൂടെ ഗ്രാമത്തെ പ്രാപിക്കും എന്ന് പറയുന്നത് ശരിക്കും അതാവും. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? കർത്താവും ആ കർമ്മവുമായിട്ടുള്ള ഒരു സംബന്ധം. ക്രിയയിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നു? കർത്താവ് കർമ്മവുമായിട്ടൊരു ബന്ധത്തെ ഉണ്ടാക്കുന്നു. ഇവിടെ കർത്താവ് വ്യാപാരത്തിലൂടെ കർമ്മവുമായിട്ടുണ്ടാക്കുന്ന ബന്ധം, അതാണ് ഇവിടുത്തെ എന്താണ് ആ പ്രവൃത്തി, പാചകക്രിയ. അതിലൂടെ ആ ബന്ധത്തെ ഉണ്ടാക്കുന്നു. അത് ഇഷ്ടതമമാണ്, ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ളിടത്താണ് ഇത് വരുന്നത്. അതും കർത്താവിൻ്റെ ക്രിയയിലൂടെ പ്രാപിക്കുന്നതിന് ഇഷ്ടമുള്ളതായിരിക്കണം. മറ്റെന്തെങ്കിലും ക്രിയയിലൂടെ പ്രാപിക്കുന്നതിന് ഇഷ്ടമായാൽ വരത്തില്ല. ഇവിടെ അതിന് ഉദാഹരണമില്ലെങ്കിലും സിദ്ധാന്തമതിന് ഉദാഹരണം കൊടുക്കുന്നു. മാഷേഷു പുസ്തകം എനിക്ക് വേണ്ട. മാഷേഷു അശ്വം ബദ്ധനാദി, നിങ്ങൾക്കാണ് ആവശ്യം, അവിടെ നോക്കണം. മാഷേഷു അശ്വം ബദ്ധനാദി കണ്ടില്ലേ? അവിടെ എന്താണ്? കണ്ടില്ല, വന്നില്ലല്ലോ ഇതുവരെ. രാമഹ മാഷേഷു അശ്വം ബദ്ധനാദി. അവിടെ തന്നെ. മേളോട്ട് മേളോട്ട് മേളോട്ട്. അതെ തന്നെ. മാഷേഷു അശ്വം ബധ്നാദി. അവിടെ ഒരു കർത്താവുണ്ട്, ആരാണ്? രാമഹ. മാഷേഷു അശ്വം ബധ്നാദി. രാമഹ അശ്വം ബധ്നാദി എന്ന് പറഞ്ഞ എന്താണ്? രാമൻ അശ്വത്തെ ബന്ധിക്കുന്നു, കെട്ടുന്നു എന്നാണ്. ഇവിടെ കർത്താവ് ആരാണ്? രാമൻ. അവിടെ ക്രിയ എന്താണ്? കെട്ടുക, ബന്ധിക്കുക. അക്രിയയുടെ ഫലം എവിടെ വരും? ബന്ധനം വരുന്നത് അശ്വത്തിൽ. അപ്പോൾ എന്താണ്? കർത്തൊരു ഈപ്സിത തമം കർമ്മ. കർത്താവായി രാമൻ, രാമൻ ഈപ്സിത തമമായി എന്തോന്നു? അശ്വം. അതിന് കർമ്മസഞ്ജ വന്നു. കർമ്മം വന്നാൽ തിരികെ വരും, അതിനെ അടുത്ത് പറയും. ഇവിടെ വേറൊരു ശബ്ദമുണ്ട്, എന്താണ്? മാഷേഷു. ഇവിടെ രാമന് ആണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആള്. ആ പ്രവൃത്തി ചെയ്യുന്ന രാമന് ഈപ്സിത തമമായിരിക്കുന്നത് അശ്വമാണ്. എന്തുകൊണ്ടാണ് ബന്ധിക്കുന്നത്? അപ്പൊ അതിന് തിരി വന്നു. പക്ഷെ വേറൊരു പദം വന്ന് എന്താണ്? മാഷേഷു. മാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലേ, ഉഴുന്നു. ഇവിടെ മാഷം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉഴുന്ന് വളരുന്ന പാടം, വയൽ. ഉഴുന്നു ഉദട്ട് ഉദടെന്ന് പറയും അല്ലേ, അത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് മാഷം. മാഷത്തിനും പറയാം, അത് കൃഷി ചെയ്യുന്ന സ്ഥലത്തും വരും. ഇപ്പൊ കുതിര അവിടെ നേരത്തെ തന്നെ കെട്ടിയിരുന്നതാണ്. പക്ഷെ ഈ ഉഴുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുതിര എന്ത് ചെയ്തു? കയറും അഴിച്ചുകൊണ്ട് ഓടി ഓടിപ്പോയി ഉഴുന്ന് തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് രാമനത് കാണുന്നത്. ഉഴുന്ന് കൂടുതൽ തിന്നുകഴിഞ്ഞാൽ കുതിരയ്ക്ക് ഗ്യാസ് ഉണ്ടാവും വയറ്റിൽ, കൂടുതൽ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതിന് തലകറങ്ങും, അസുഖങ്ങളെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും പോയിസണും ഉണ്ടാകുമായിരിക്കും. അപ്പോൾ രാമന് കുതിരയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് താല്പര്യം. മാഷം ഇത് തിന്നുകഴിഞ്ഞാൽ കുതിരയ്ക്ക് തകരാറുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ നിന്നും കുതിരയെ പിടിച്ചു മാറ്റി ബന്ധിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മാഷേഷു അശ്വം ബന്ധനാദി എന്ന് പറയുന്നു. മാഷത്തിൽ നിന്നും കുതിരയെ മാറ്റി അവിടെ ബന്ധിക്കുന്നു. അപ്പോൾ മാഷം എന്ന് പറയുന്ന ഇവിടെ കർമ്മമല്ല. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന് ഈപ്സിതതമമായിരിക്കുന്നതാണ് കർമ്മം അല്ലേ. പക്ഷെ മാഷം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? കർമ്മത്തിന് ഈപ്സിതതമമാണ്. കർമ്മം എന്ന് പറയുന്നത് അശ്വം. കാരണം അശ്വം ആഗ്രഹിക്കുന്ന എന്താണ്? മാഷം. അശ്വം ആഗ്രഹിക്കുന്നത് മാഷം. അതുകൊണ്ട് അശ്വത്തിന് ഈപ്സിതതമമാണ് മാഷം. അതാണ്, അതുകൊണ്ടാണല്ലോ തിന്നാൻ പോകുന്നത്. പക്ഷെ അവിടെ തിരിയെ വരത്തില്ല. കാരണം കർത്താവിന് ഈപ്സിതമായാലേ കർമ്മമാകത്തുള്ളൂ. കർമ്മം വന്നാലേ തിരിയെ വരത്തുള്ളൂ. അപ്പൊ കർമ്മത്തിന് ഈപ്സിതതമമാണെങ്കിലും മാഷയിൽ തിരിയ വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞു, കർത്തുഹു ഈപ്സിതതമം കർമ്മ. അതുകൊണ്ട് മാഷം എന്നിടത്ത് എന്താണ്? തിരികെ വരുന്നില്ല. പിന്നെ അവിടെ വരാമെന്നുള്ളത് സപ്തമി. അത് വന്നു അവിടെ തന്നെ. അതുകൊണ്ടാണല്ലോ സപ്തമി വന്നത്. ആ പാഠത്തിൽ തന്നെ ഇത് അങ്ങനെയാണല്ലോ. വലിയ പാഠമാകുമ്പോൾ ഒരു പാഠത്തിൽ എന്ത് കിടക്കുന്നു? മാഷം കൃഷിയായിരിക്കും, എൻ്റെ അടുത്ത് പുല്ലായിരിക്കും, അവിടെ കൊണ്ട് അതിനെ തീറ്റ തിന്നാൻ വിട്ടതാണോ? അങ്ങോട്ട് പോയപ്പോൾ തന്നെ പിടിച്ചിങ്ങോട്ട് സാധാരണ സംഭവിക്കുന്ന കൃഷിക്കാരെല്ലാം ചെയ്യുന്നത് മാറ്റിക്കെട്ടി അവിടെ തന്നെ കെട്ടിയതുകൊണ്ട് അവിടെ സപ്തമി ഒന്ന്, അധികരണത്തിൽ സപ്തമി ഒന്ന്. പക്ഷെ ഇവിടെ പറയുന്ന അതല്ല, അവിടെ എന്ത് വന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. കർത്താവിന് ഈപ്സിതമമായിരിക്കുന്നത് അശ്വം, കർമ്മത്തിന് ഈപ്സിതമമായിരിക്കുന്നത് മാഷം. കർമ്മത്തിന് ഈപ്സിതമായതുകൊണ്ട് അവിടെ ദിരിയ വരത്തില്ല, കർത്താവിന് ഈപ്സിതമായാലേ ദിരിയ വരത്തുള്ളൂ. അത് കാണിക്കുന്നതിനാണ് ഈ ഉദാഹരണം. എന്താണ് അതിവിടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, ബന്ധന കർമ്മീഭൂതസി അശ്വസ്തിവത്ര മാഷ ഈപ്സിതാഹ നഹു ബന്ധനകൾപ്പ. ബന്ധനത്തിന് കർമ്മമായിരിക്കുന്ന അശ്വത്തിനാണ് ഈപ്സിതമമായിരിക്കുന്നത് മാഷ, അല്ലാതെ ബന്ധനകർത്താവായ രാമനല്ല. അത് അവിടെ പറയുന്നുണ്ട്, മാഷേഷു ഭക്ഷണായ പ്രവൃത്തി ഉന്മുഖം ഉദരം വ്യഥാഭയാ തദ് ഭക്ഷണാ നിവർത്തയിതും അന്യത്ര ബന്ധനാദി എന്നാണ്. മാഷം ഭക്ഷിക്കാൻ പോകുന്ന കുതിരയ്ക്ക് വയറ്റിനെന്തെങ്കിലും അസുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതിനെ അവിടെ നിന്നും മാറ്റി ബന്ധിക്കുന്നു. വ്യഥ, ആ അതൊക്കെ വരും, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും, മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോ അതും അങ്ങനെ പറയാൻ കാരണം എന്താണ്? കർത്താവിന് താല്പര്യം അശ്വത്തോടാണ്, മാഷത്തിനോടുള്ള താല്പര്യം കൊണ്ടല്ല ഇവിടെ അതിനെ മാറ്റുന്നത്. പിന്നെ അശ്വത്തോടുള്ള താല്പര്യം കൊണ്ട്, കാരണം അത് ആരാന്റെ മാഷം ആണ്, അത് തിന്നുകഴിഞ്ഞാൽ ഇയാൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. പക്ഷെ ഇത് തിന്നുകഴിഞ്ഞാൽ തൻ്റെ കുതിരയ്ക്ക് ഉദരവ്യഥ വരും. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് ഇത് പ്രയോഗിക്കുന്നത്. അല്ല, അശ്വത്തിന് കുഴപ്പമൊന്നും വരില്ല എന്നുണ്ടെങ്കിൽ തിന്നോട്ടെന്ന് വിചാരിക്കും, കണ്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വതമം എന്താവും? മാഷയും, മാഷവും ഈശ്വതമോ? ഇതങ്ങനെയല്ല. ഇവിടെ തിന്നുകഴിഞ്ഞാൽ തൻ്റെ കുതിരയ്ക്ക് കേട് ഉണ്ടാവും. അപ്പോ എന്തായാലും ഇവിടെ കർത്താവിന് ഈപ്സിതമമായിരിക്കും. എന്താണ് ഭാഷയാണെങ്കിലോ കർമ്മത്തിന് ഈശ്വരം അവിടെ വരത്തില്ല. ഭാഷേഷു അശ്വം ബന്ധനാദി. അതിനാണ് അതുപോലെ തന്നെ എന്താണ് ഈപ്സിത തമം എന്തെന്നു പറഞ്ഞു? ഈപ്സിതമെന്ന് പറയാതെ ഈപ്സിത തമം എന്തെന്നു പറഞ്ഞു? തമഗ്രഹണം കിമർത്ഥം അതിന് പറയുന്നു, പയസ ഓദനം ഭുങ്ക്തെ. അടുത്ത ഉദാഹരണം അവിടെ തന്നെ കൊടുത്തിട്ടു മേളിൽ ഇത് കാണുന്നില്ലല്ലോ, മേളിൽ മേളിൽ മേളിൽ അത് വ്യാഖ്യാനം. മേളിൽ നോക്കണം, സിദ്ധാന്തമൂതി നോക്കണം. ഇത് വ്യാഖ്യാനമാണ് ഇവിടെ. സമഗ്രഹണം കിം പയസ ഓദനം ഭുങ്ക്തെ, ഇതിന്റെ വ്യാഖ്യാനമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പയസ ഓദനം ഭുങ്ക്തെ, അതായത് ഈപ്സിതമമായാലേ അതിൽ കർമ്മസഞ്ജ വരത്തുള്ളൂ. ഈപ്സിതമം എന്ന് വെച്ചാൽ അതിശയേന ഈപ്സിതം ഈപ്സിതമം, അങ്ങേറ്റം ആഗ്രഹമാണ്. ഇവിടെ രാമഹ ഓദനം ഭുങ്ക്തെ, രാമൻ ഓദനത്തെ ഭക്ഷിക്കുന്നു. ഇവിടെ രാമൻ ഈപ്സിത തമമായിരിക്കുന്ന എന്താണോ ഓദനം. അപ്പൊ ഓദനം ഈപ്സിത തമമായതുകൊണ്ട് അതിന് കർമ്മസഞ്ജ വന്നു. കർമ്മസഞ്ജ വന്നു കഴിഞ്ഞാൽ കർമ്മണി ദ്വിതീയ, അതടുത്ത് വരും. ഈപ്സിത തമമായതിൽ കർമ്മസഞ്ജ വന്നു. പക്ഷെ അതിനോടുകൂടി വേറെന്നുകൂടെ വരുന്നുണ്ട്, പയസ പയസ ഓദനം ഭുങ്ക്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയസ മിശ്രിതം ഓദനം ഭുങ്ക്തെ എന്നാണ് എന്റെ അർത്ഥം. പാല് കലർത്തിയ ചോറാണ് കഴിക്കുന്നത്. ഇവിടെ കഴിക്കുന്ന രാമന് വേണ്ടത് വിശപ്പ് കൊണ്ടാണ് കഴിക്കുന്നത്. വിശപ്പ് മാറാൻ പാല് കുടിച്ചാൽ മതിയോ? ഇല്ലല്ലോ. വിശപ്പ് മാറണമെങ്കിൽ അന്നം തന്നെ ചെല്ലണം. വിശന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. വിശപ്പ് മാറുന്നതിന് വേണ്ടി അയാൾക്ക് ഈപ്സിതമമായിരിക്കുന്ന എന്താണ് ഓദനം. പക്ഷെ അയാൾക്കറിയാം കുറച്ച് പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പോഷക സമ്പുഷ്ടമായിരിക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് പയസ് കൂടി ചേർത്ത് തന്നേ ഉള്ളൂ. അപ്പൊ പയസ് മിശ്രിതമാക്കി കഴിക്കുന്നതിൽ അവിടെ മുഖ്യം എന്താണ്? അതായത് ഊണ് കഴിക്കുമ്പോൾ അവിടെ മുഖ്യമായിരിക്കുന്ന ഊണാണ് കറിയല്ല. കറി അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഊണാണ്. അതുപോലെയാണ് ഇവിടെയും. ഇപ്പൊ മിശ്രണത്തിനുള്ള ഒരു കരണം മാത്രമാണ് പയസ്. അതുകൊണ്ടാണ് അവിടെ കരണത്തിൽ തൃതീയ വന്നത്. ചോറ് കഴിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പോ അവിടെ ഈപ്സിത തമമായിരിക്കുന്നത് ഓദനമായതുകൊണ്ട് ഓദനത്തിൽ ദ്വിതീയം. പയസ് അവിടെ ഈപ്സിത തമം അല്ല, അത് മിശ്രണത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അതിൽ എന്താണ് ദ്വിതീയ വന്നില്ല. പിന്നെ അവിടെ ഏത് വരാം? അത് തൃതീയ വരാം. കരണമായതുകൊണ്ട് തൃതീയ വരും. ഇങ്ങനെ വരുന്നിടത്ത് ഓദനം കർമ്മകാരകം എന്ന് പറയുന്നത് ഇത് പറയുന്ന ആളിന്റെ വിവക്ഷയ്ക്കനുസരിച്ചാണ്. ഇനി തിരിച്ചാണ് പറയുന്നത് ഓദനേന പയഭുങ്ക്ത, അങ്ങനെയും പറയാം. ഒരാൾക്ക് പാല് കുടിക്കണം, അപ്പോൾ അതിലൊരു ശകലം ചോറുകൂടെ അതി കലർത്തി കഴിഞ്ഞാൽ എന്താവും? ഈപ്സിത തമം പാല. അപ്പോൾ എവിടെ വരും കർമ്മസഞ്ജ? പയ പയഭുങ്ക്ത എന്ന് വരും. പയ പയസി പയാംസി എന്നാണ്. അപ്പൊ ഇത് വിവക്ഷയ്ക്കനുസരിച്ചാണ്. ഓദനം ച പയശ്ച എന്ന് വന്നാലോ രണ്ടിലും വരാം. രണ്ടും ഒരുപോലെ അയാൾക്ക് താല്പര്യമാണെങ്കിൽ എന്തുവരും? ഓദനവും പയപ്പാലും, അങ്ങനെ വരാം. ഇനി പറയണെന്താണ് പയഭുങ്ക്ത എന്ന് പറയണമെങ്കിലോ അവിടെയും തിരികെ വരാം. അപ്പൊ ഈപ്സിത തമം എന്ന് തീരുമാനിക്കുന്നത് വിവക്ഷയ്ക്കനുസരിച്ചാണ്, പറയുന്ന ആളിന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അയാൾ എന്താണോ ഈപ്സിതമമായി കണക്കാക്കുന്നത് അതിനെന്തുവരും? കർമ്മസഞ്ജ. അതുകൊണ്ട് ഇന്നതേ കർമ്മമാകാവുന്നില്ല. അതുകൊണ്ടാണ് ഈ എല്ലാ ഉദാഹരണവും പറഞ്ഞത്. ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിൽ വിവക്ഷ എന്ന് പറയുന്നത് ഓദനം ഈപ്സിത തമമാണ്. അതുകൊണ്ട് അതിൽ കർമ്മസഞ്ജ വന്നു. പയസെന്ന് പറയുന്നത് ഈപ്സിത തമമല്ല, അത് ഒരു മിശ്രണത്തിന് വേണ്ടി ഉപയോഗിച്ചാണ്. എന്നുവെച്ചാൽ ചുരുക്കത്തിൽ അവിടെ മനസ്സിലാക്കേണ്ടത് വിവക്ഷയ്ക്കനുസരിച്ചാണ് കാരകം വരുന്നത്. അതാണ് വിവക്ഷാത കാരകാണി ഭവന്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിവക്ഷാതോ അവിവക്ഷാത കർമ്മണോ അകർമ്മികക്രിയ എന്ന് പറഞ്ഞത്. അകർമ്മികക്രിയ എന്ന് പറഞ്ഞാൽ അകർമ്മക്രിയ എന്നാണ് അർത്ഥം. അതെ, അകർമ്മക്രിയ. ഭുങ്ക്തി എന്നൊരു ഉദാഹരണം അവിടെ പറഞ്ഞാൽ അത് അകർമ്മക്രിയ അല്ലല്ലോ. ഏത്? രാമഹ ഭുങ്ക്തി എന്നൊരു ഉദാഹരണം പറഞ്ഞില്ലേ? അവിടെ അവിവക്ഷ കൊണ്ടാണ് ഭുങ്ക്തി എന്നുള്ളത് ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ. എവിടെ അവിവക്ഷ? എന്ത് കഴിക്കുന്നു? അതല്ല, അത് കാരകങ്ങൾ. ഒരു കാരകത്തെ കർമ്മമാക്കണമോ അതോ കരണമാക്കണോ എന്നുള്ള കാര്യത്തിൽ പറയുന്ന ആളുടെ താല്പര്യമാണ്. അവിടെ പറഞ്ഞ കാര്യം വേറെ, അതേ തന്നെ അവിടെ പറയുന്നത് വേറെ കാര്യം. അതായത് ഒരു സകർമ്മക ധാതുവിനെ എന്താക്കാം? അകർമ്മകമാക്കാം. ഇവിടെ പറയുന്ന എന്താണ്? ഒരു കാരകത്തെ കർമ്മമോ, ചിലടത്ത് ഇനി വരുന്ന ഉദാഹരണത്തിൽ പറയും കർമ്മമാക്കാം, അല്ലെങ്കിൽ അപാദാനമാക്കാം, അല്ലെങ്കിൽ സംബന്ധമാക്കാം. ഇതൊക്കെ കാരകങ്ങൾ. ഇവിടെ എന്താ പറയുന്നത്? വിവക്ഷാത കാരകാണി ഭവന്തി. വിവക്ഷയ്ക്ക് അനുസരിച്ച് കാരകങ്ങൾ മാറും. അവിടെ പറഞ്ഞ എന്താണോ സകർമ്മകത്തിന് വിവക്ഷ കൊണ്ട് ഒരു ക്രിയ അകർമ്മകമാക്കാം. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ആ അങ്ങനെ നമുക്ക് വിവക്ഷയ്ക്കനുസരിച്ച് ഒരാൾക്ക് അങ്ങനെ പ്രയോഗിക്കാം. സകർമ്മകമായ ഒരു ധാതുവിനെയും അകർമ്മകമായി പ്രയോഗിക്കാം. നാമപദങ്ങളായിരിക്കും. ഏത്? കാരകം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, എന്തിനാണ് കാരകം എന്ന് പറയുന്നത്? ക്രിയയെ ഉണ്ടാക്കുന്നത്, ക്രിയാജനകം, ക്രിയ അന്വയി എന്നെല്ലാം പറയും. അപ്പൊ ക്രിയ എന്ന് പറയുന്നതിന്റെ വാചകം എന്തായിരിക്കും? ധാതു. അപ്പൊ ധാതുവിന്റെ രൂപങ്ങൾ എന്തായിരിക്കും? ക്രിയ ഇതായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും കാരകങ്ങളായി വരുന്ന എന്ത് എന്തായിരിക്കും? നാമങ്ങളായിരിക്കും, നാമശബ്ദങ്ങളായിരിക്കും. അപ്പോൾ ഈ കർത്തരീസവും കർമ്മ എന്ന് പറയുന്ന സൂത്രം കർമ്മസഞ്ജ വിധിച്ചിട്ട്, ആ കർമ്മസഞ്ജ വിധിച്ചേ ദ്വിതീയയുടെ അർത്ഥം പറയുന്നതാണ് അടുത്ത സൂത്രം. ഏതാണ്? കർമ്മണി ദ്വിതീയ എന്ന് പറഞ്ഞാൽ എന്താണോ കർമ്മ അർത്ഥത്തിൽ ദ്വിതീയ വരുന്നു. ദ്വിതീയ എന്ന് പറയുമ്പോൾ ഏതാ? അം, ഔട്ട്, ചെസ്, മൂന്നിന്റെ അർത്ഥം ദ്വിതീയാണ്. അപ്പോൾ എവിടെയെങ്കിലും ദ്വിതീയ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചതനുസരിച്ച്, ഇനി പഠിക്കാൻ കാണും, ഈ പഠിച്ചതനുസരിച്ച് എന്ത് മനസ്സിലാക്കണം? അതാ ക്രിയയുടെ കർമ്മമായിരിക്കും ദ്വിതീയ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? അനുക്തേ കർമ്മണി ദ്വിതീയ സ്യാത്. നേരത്തെ കർത്തരീപ്സും കർമ്മ എന്ന് പറയുന്നത് കാരകാധികാരത്തിലാണ്, കാരകേ, അതുകൊണ്ടാണ് അവിടെ വൃത്തിയിൽ കാരകം എന്ന് പറഞ്ഞത്. അതുപോലെ ഈ സൂത്രം അഭിഹിത അധികാരത്തിലാണ്, അഭിഹിതേ എന്ന് പറയുന്നത്. അനഭിഹിതേ, അനുക്തേ, അനുക്തേ എന്ന് പറയുന്നത് വൃത്തി പറഞ്ഞിരിക്കുന്നതാണ്. അനുക്തേ കർമ്മണി, കർമ്മം അനുക്തമായാൽ. അപ്പോൾ പൊതുവെ നിയമമാണ് ഉക്തേ പ്രഥമ, വാർത്തീയവുമുണ്ട്, വാർത്തീകാരം പറഞ്ഞിട്ടുണ്ട് ഉക്തേ പ്രഥമ. കാരകങ്ങളെല്ലാം വരുമ്പോൾ അവിടെ എല്ലാം ഓരോ സ്ഥലത്തും വരും, എന്താണ് അനുക്തേ എന്ന് പറയും. അപ്പോൾ ഈ ഉക്തം അനുക്തം എന്ന് പറയുന്നത് എന്താണ്? അത് ക്രിയയെ നോക്കി മനസ്സിലാക്കണം. ആ ക്രിയ ഏതർത്ഥത്തിലാണോ വരുന്നത് അത് ഉക്തം, ആ അർത്ഥം ഉക്തമായി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പഠതി ഒരു ക്രിയയാണ്, അത് ഏതർത്ഥത്തിൽ വന്നു? രാമഹ പഠതി. എന്തർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്? കർത്തൃർത്ഥത്തിൽ, കാരണം അവിടെ കർത്താവിനാണ് പ്രാധാന്യം, കാരണം അത് കർത്താവിനോട് അന്വയിക്കുന്നു. ആര് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? രാമ. അപ്പൊ കർത്താവിനോട് അന്വയിക്കുന്നത് കൊണ്ട് അത് കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ രൂപം വരുന്നത്. അത് തിങ്കന്ധത്തിൽ അതിന് നിയമമുണ്ട്, കർത്തരി ലകാരം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രാധാന്യം കർത്താവിനാണ്, കർമ്മണി ലകാരം വന്നു കഴിഞ്ഞാൽ പ്രാധാന്യം കർമ്മത്തിനാണ്. അപ്പോൾ പഠ്യതേ എന്ന് വന്നു കഴിഞ്ഞാൽ അത് കർമ്മണി പ്രയോഗമാണ്. നമ്മൾ സാധാരണ പറയുന്നതാണ് കർത്തരി പ്രയോഗവും കർമ്മണി പ്രയോഗവും. കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ രൂപത്തിൽ പ്രാധാന്യം കർത്താവിനാണ്. കർത്താവിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ എന്ന് പറഞ്ഞ ആ രൂപത്തെ, ആ രൂപത്തെ നമ്മൾ അന്വയിക്കുന്ന എപ്പോഴും കർത്തൃശബ്ദത്തോടായിരിക്കും, കർത്തൃശബ്ദത്തോടായിരിക്കും ആ രൂപത്തെ അന്വയിക്കുന്നു. ആ രൂപത്തിന്റെ അർത്ഥമായി വരുന്നത് എന്തായിരിക്കും? കർത്താവായിരിക്കും. രാമഹ പഠതി എന്ന് പറയുന്നിടത്ത് ആ ക്രിയയുടെ അർത്ഥമാണ് എന്ത്? കർത്താവ്. എന്നുവെച്ചാൽ ആര് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാമൻ പഠിക്കുന്നു. അപ്പോൾ ആ ക്രിയയുടെ കർത്താവ് ആരാണ്? രാമൻ. അതിനോടുകൂടി ആ രൂപത്തെ അന്വയിക്കുന്നു. ആ അന്വയം കൊണ്ടാണ് അതിന് ആ പ്രാധാന്യം എന്ന് പറയുന്നത്. ആ സമയം പഠ്യതയെന്ന് പറയുമ്പോഴോ അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് കർമ്മത്തിനായിരിക്കും. കാരണം അതുകൊണ്ട് ആ ക്രിയ അന്വയിക്കുന്നതിനോടായിരിക്കും, കർമ്മത്തോടായിരിക്കും. അപ്പൊ രാമഹ പുസ്തകം പഠതി, രാമേണ പുസ്തക പഠ്യത്തെ. അപ്പൊ പഠനം എന്ന് പറയുന്ന ആ ക്രിയ കർമ്മത്തോട് അന്വയിച്ചു ആണ് പുസ്തക പഠ്യതി, പുസ്തകം പഠിക്കപ്പെടുന്നു എന്നല്ല നമ്മൾ പറയും. പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം, അങ്ങനെ പറയാം, പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം പുസ്തക ശബ്ദം, അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗ്രന്ഥ, അങ്ങനെ ഗ്രന്ഥ അങ്ങനെയും പറയാം. പഠ്യതി പുസ്തക ശബ്ദം, പുസ്തകം പുസ്തകേ പുസ്തകാനി എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും പുസ്തക ശബ്ദം പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഗ്രന്ഥ പഠ്യതേ എന്ന് വരുന്നു. അപ്പോ അവിടെ എന്ത് വരുന്നു? കർമ്മം കർമ്മത്തോട് അന്വയിക്കുന്നു. ആ ക്രിയാരൂപത്തിന്റെ അർത്ഥമായി വരുന്ന ക്രിയ, ഇപ്പൊ പഠതി എന്ന് പറയുന്ന ക്രിയാരൂപം, അതിന്റെ അർത്ഥമായി വരുന്ന ആ പഠനക്രിയ അത് കർമ്മത്തോട് അന്വയിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അന്വയിക്കുന്നോണ്ട് പറയുന്നു, കർമ്മത്തോട് അന്വയിച്ചാൽ പറയും അവിടെ കർമ്മത്തിന് പ്രാധാന്യം, കർത്തൃ ശബ്ദത്തോട് അന്വയിച്ചാൽ പറയും കർത്തൃശബ്ദത്തിന് പ്രാധാന്യം. അപ്പോൾ ഏത് അർത്ഥത്തിലാണോ ആ രൂപം വരുന്നത്, കർത്തരർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ പറയും അവിടെ കർത്താവ് ഉക്തമായി. കർമ്മ അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ പറയും എന്താണ്? കർമ്മം ഉക്തമായി. കർത്തൃ അർത്ഥത്തിൽ വരുമ്പോൾ കർമ്മം അനുക്തമായി, വിപരീതമായി. കർമ്മ അർത്ഥത്തിൽ വരുമ്പോൾ കർത്താവ് അനുക്തമായി. അപ്പം ഉക്തം അനുക്തം എന്ന് പറയുന്നതിന്റെ വ്യത്യാസം അതാണ്. ആ രൂപം കർത്തൃർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് ഉക്തം, കർമ്മം അനുക്തം. അത് ആണ് രാമ ഗ്രന്ഥം പഠതി. ഇവിടെ പഠതി എന്ന് പറയുന്ന ഏതർത്ഥത്തിൽ വന്നു? കർത്തൃർത്ഥത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ഉക്തമായി. അപ്പോൾ ഇതാണ് ലഘുവായ നിയമം, ഉക്തേ പ്രഥമ. ഏതെന്നാണോ ഉക്തമാകുന്ന അത് ഈ പ്രഥമ വർണ്ണം. അപ്പോൾ രാമ ഗ്രന്ഥം പഠതി, അവിടെ എന്തുക്തമായി? കർത്താവ്. അതുകൊണ്ട് ഈ പ്രഥമം. പിന്നെ നോക്കണം ഏതാണ് അവിടെ അനുക്തമായിരിക്കുന്നതെന്ന്. കർത്താവ് ഉക്തമായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അനുക്തമായി. ഇവിടെ ഗ്രന്ഥം എന്ന് പറയുന്നത് കർമ്മമാണ്, അത് അനുക്തമായി. അനുക്തമായി കഴിഞ്ഞാൽ എന്ത് വരും? കർമ്മണി ദ്വിതീയ ഗ്രന്ഥം പഠതി. ഇനി രാമേണ ഗ്രന്ഥ പഠ്യത്തെ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഉക്തമായി കർമ്മമായി. അതുകൊണ്ട് അതിന് പ്രഥമം കർത്താവിന് തൃതീയ വരാൻ ഇനി വേറെ സൂത്രമുണ്ട്. അതിന് വരും ഇത് തന്നെ കർത്തൃവാച്യം എന്ന് പറയുന്നത് വെച്ചാൽ കർത്താവ് അതിന്റെ അർത്ഥമാണ്. കർമ്മവാച്യം എന്ന് പറഞ്ഞാൽ കർമ്മം അതിന്റെ അർത്ഥമാണ്. ക്രിയയുടെ ഇപ്പോ ഗച്ഛതി രാമ ഗ്രാമം ഗച്ഛതി, അവിടെ ഗവിന്ദാധുവിന്റെ പറയും അത് കർത്തൃവാച്യമാണ് എന്ന് വെച്ചാൽ അവിടെ അർത്ഥം എന്താണ്? കർത്താവാണ് അർത്ഥം, കർത്താവിനാണ് പ്രാധാന്യം, കർത്താവിനോടാണ് അന്വയിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു കർത്തൃവാച്യം. ഇനി രാമേണ ഗ്രാമ ഗമ്യത, അവിടെ കർമ്മണി പ്രത്യയം വന്നു. അവിടെ എന്ത് പറയും? കർമ്മ വാച്യം എന്ന് പറയും. ഇംഗ്ലീഷ് തന്നെ വോയിസ് എന്ന് പറയും, ആക്റ്റീവ് പാസീവ് എന്ന് പറയും. മലയാളത്തിൽ കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്ന് പറയും. അവിടെ വാച്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥത്തിലാണ് വരുന്നത്. അത് മാത്രമല്ല ഇവിടെ വ്യാകരണത്തിൽ അവിടെ ഗച്ഛതി, അവിടെ കർത്തരർത്ഥത്തിലാണ് ആ പ്രത്യയം വരുന്നതെന്ന് പറയാൻ സൂത്രമുണ്ട്. ഗമ്യത്തെ, അവിടെ കർമ്മ അർത്ഥത്തിലാണ് ആ രൂപം വരുന്നതെന്ന് പറയാൻ സൂത്രമുണ്ട്. അതിന് വിധി സൂത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കർത്തൃവാച്യമൊന്നും കർമ്മ വാച്യമൊന്നും, കർത്തരി പ്രയോഗമൊന്നും കർമ്മണി പ്രയോഗമെന്നും പറയുന്നു. അപ്പോ ഇവിടെ ഉക്താനുക്തത്തിന്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. ഏതർത്ഥത്തിലാണോ ആ ക്രിയാരൂപം വരുന്നത് ആ അർത്ഥം എന്താകും? ഉക്തമാകും. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഉക്തമായി കഴിഞ്ഞാൽ നിയമമാണ് എന്ത്? ഉക്തേ പ്രഥമ എന്ന് പറയുന്നു. സൂത്രം കർത്തൃകർണയോ തൃതീയ നിയമം ഇനി വരും, നമ്മളവിടെ എത്തിയില്ല. എങ്ങനെ രാമേണ എന്ന് തോന്നുന്നു? രാമേണ ഗ്രാമ രമ്യത്തെ, രാമേണ വരുന്ന നിയമം പറഞ്ഞില്ല. പഠിക്കും എങ്ങനെ? അനഭീത അനുക്തം, അനുക്തത്തെ തൃതീയ വരും. അത് നിങ്ങളുടെ അടുത്ത പേജിൽ അവസാനത്തെ സൂത്രം കർത്തൃകർണയോ തൃതീയ. ഇപ്പം നമ്മൾ നോക്കേണ്ടത് കർമ്മത്തെ സംബന്ധിച്ചാണ്. ഇവിടെ പറഞ്ഞിരുന്നു അനുക്തേ കർമ്മണി ദ്വിതീയാസ്യ, കർമ്മം അനുക്തമായി കഴിഞ്ഞാൽ ദ്വിതീയ. അപ്പൊ ഏത് കാരകമായാലും ശരി, ഉക്തമായി കഴിഞ്ഞാൽ പ്രഥമ. അത് പിന്നെ ഇത് അനുക്തം എന്ന് പറഞ്ഞുകൊണ്ട് അത് മനസ്സിലായി പോകണം. ഈ അനുക്തം ഉക്തം ആദ്യം ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടാകും, അത് പരിചയപ്പെടുമ്പോൾ ശരിയാകും. ഇവിടെ ഇപ്പൊ അനുക്തത്തിനാണ്, കാരകങ്ങളിലെല്ലാം നമ്മൾ പഠിക്കുന്ന അനുക്തത്തിനാണ് ഉദാഹരണങ്ങൾ പഠിക്കുന്നത്, ഉക്തത്തിനല്ല. ഉക്തം എന്നാൽ എല്ലായിടത്തും പ്രഥമയായിരിക്കും. അതാണ് രാമേണ ഗ്രാമ ഗമ്യതേ. അവിടെ ഗമ്യതേ എന്ന് പറയുന്നത് കർമ്മണി പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കർമ്മം ഉക്തമായി, ഉക്തമായി കഴിഞ്ഞാൽ കർമ്മത്തിൽ പ്രഥമ, അതിന്റെ നിയമം ഉക്തേ പ്രഥമ. വാർത്തീകാരം പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ അനുക്തത്തെ കുറിച്ചാണ് ഇപ്പൊ പഠിക്കുന്നത്. കാരക പ്രക്രിയയിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം അനുക്തത്തെ കുറിച്ച്. ഇനി കർമ്മണി പ്രയോഗങ്ങളെ പ്രത്യേകം പഠിക്കും. അവിടെയാണ് ഉക്തത്തിൽ പ്രഥമം വരുന്നത്, അവിടെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ അനുക്തത്തിൽ എന്താണെന്ന് നോക്കാം. അനുക്തേ കർമ്മണി ദ്വിതീയ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ഇത് കർത്തരി പ്രയോഗത്തിലാണ് ഇവിടെ വരുന്നത്. എങ്ങനെ? ഹരിം ഭജതി ഭക്ത, ഹരിം ഭജതി. അതായത് ഇവിടെ ഭക്ത എന്ന് കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ഭജതി എന്ന് പറയുന്നത് ഒരു ക്രിയാരൂപം, അത് കർത്തൃർത്ഥത്തിൽ വന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കർത്തൃർത്ഥത്തിൽ ഒരു ക്രിയാരൂപം വരണമെങ്കിൽ അവിടെ ഒരു കർത്താവ് ഉണ്ടായിരുന്നു, പറയേണ്ട കാര്യമില്ല, അണ്ടർസ്റ്റുഡ്. അതുകൊണ്ടാണ് അവിടെ ഭക്ത എന്നുള്ളത് കൊടുക്കാത്തത്. നേരത്തെ തന്നെ മാഷേഷു അശ്വം ബദ്നാദി എന്ന് പറഞ്ഞെടുത്തു എല്ലാം എന്താണ്, കർത്താവിനെ പറയുന്നില്ല, അതവിടെ ഉണ്ട്, അതിന്നാരാകണമെന്നില്ല. അപ്പൊ ഇവിടെ ഭക്ത ഹരിം ഭജതി, ഇവിടെ കർത്താവ് എന്ന് പറയുന്ന ആരാണ്? ഭക്തൻ. വ്യാപാരം എന്താണ്? ഭജനം, പൂജ ആദി കാര്യങ്ങൾ, അത് വ്യാപാരം. ഇനി കർമ്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മം. അവിടെ എന്താണ് ഫലം? വ്യാപാരയോർ ധാതു. ഫലം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. ഫലത്തെ ഭജനം കൊണ്ട് ഹരിയിൽ സംഭവിക്കുന്ന എന്താണ്? പ്രസാദം. അതാണ് അത് നമ്മൾ ഓരോ സന്ദർഭത്തിനും നമ്മൾ ഊഹിച്ചെടുക്കണം ഇന്നതായിരിക്കും എന്ന്. അപ്പൊ ഭക്തന്റെ ഭജനം കൊണ്ട് ഹരിയിൽ സംഭവിക്കുന്നതാണ് തുഷ്ടി അല്ലെങ്കിൽ പ്രസാദം. അതിന്റെ ആശ്രയമായി ആര്? ഹരി. അപ്പോ കർത്തൃനിഷ്ഠ വ്യാപാര പ്രയോജ്യ ഫലശാലി ആയി ആര്? ഹരി. അപ്പോ ഹരിയിൽ എന്തുവരും? ദ്വിതീയ വരും. പിന്നെ നോക്കേണ്ടത് ഈ ഹരി എന്ന് പറയുന്നത് ഇവിടെ ഉക്തമാണോ അനുക്തമാണോ എന്നാണ്. അതറിയണമെങ്കിൽ ഇവിടെ നോക്കണം ക്രിയാരൂപത്തെ നോക്കണം. ക്രിയാരൂപം കർത്താവിന് പ്രാധാന്യം കൊടുത്ത് വന്നോ, അതായത് കർത്തൃർത്ഥത്തിലാണോ ഈ ക്രിയാരൂപം, അതേ കർമാർത്ഥത്തിലാണോ? അപ്പൊ ഇവിടെ നമ്മൾ നമുക്കറിയാം സാമാന്യമായി എന്താണ് ഇത്? ഇവിടെ ഭജതി എന്നുള്ള രൂപമാണ്. ഭജതി എന്നുള്ളത് കർത്തരി പ്രയോഗമാണ്. കർമ്മിണിയിലാണെങ്കിൽ എങ്ങനെ വരും? ഭജ്യത്തെ. അങ്ങനെ ആ രൂപമാറ്റം അറിഞ്ഞിരിക്കണം, എന്നാലേ ഇത് മനസ്സിലാവും. കരോതി ക്രിയത്തെ, പഠതി പഠ്യത്തെ, വെച്ചതി ഗമ്യത്തെ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും രൂപമാറ്റം വരും. ഒന്നിനെ നമ്മൾ കർത്തരി പ്രയോഗമെന്നും മറ്റൊന്നിനെ കർമ്മണി എന്നും പറയും. ആ രൂപം അറിഞ്ഞുകൊണ്ട് വേണം തീരുമാനിക്കേണ്ടത്. ക്രിയാരൂപത്തെ നോക്കി വേണം പറയേണ്ടത്. ഇവിടെ എന്താണ് ഉക്തമായിരിക്കുന്നത്? ഈ ക്രിയയിലൂടെ ഉക്തമായത് എന്താണ്? ഈ ക്രിയയിലൂടെ ഉക്തമായത് കർത്താവ്. അപ്പോൾ കർത്താവിന് എന്ത് വരും? പ്രഥമ. അപ്പോൾ ഉക്തേ പ്രഥമ എന്നാണ് പറയുന്നത്. ഭക്ത കർമ്മം എന്ന് പറയുന്നതോ അനുക്തമായി, അനുക്തമായി കഴിഞ്ഞാൽ അനുക്തേ കർമ്മണി ദ്വിതീയാസ്യാദ് ഹരിം ഭജതി. ഈ ഉക്തവും അനുക്തവുമായിട്ടുള്ള വ്യത്യാസം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഉദാഹരണം പറയുന്നത്. അഭിഹിതേതു കർമാതു പ്രഥമ ഹരി സേവ്യത്തെ ലക്ഷ്മ്യാ സേവിത. ഇവിടേക്ക് ഈ അഭിഹിതം എന്ന് പറഞ്ഞാൽ ഉക്തം, അനഭിഹിതം എന്ന് പറഞ്ഞാൽ അനുക്തം. ശബ്ദത്തിന് മാത്രമേ ഉള്ളൂ അർത്ഥം ഒന്ന് തന്നെ. അപ്പൊ അതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു ഉദാഹരണം കൊടുക്കുന്നത്. ഹരിഹി സേവ്യത്തെ ഭക്തേന ഹരിഹി സേവ്യത്തെ എന്ന് പറയുന്നു. ഭക്തനാൽ ഹരി സേവിക്കപ്പെടുന്നു. സേവ്യത്തെ എന്ന് പറയുന്ന എന്ത് പ്രയോഗമാണ്? കർമ്മണി. അപ്പോൾ കർമ്മം എന്തായി? ഉക്തമായി. അപ്പോൾ കർമ്മം ഉക്തമായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അത് കർത്താവായാലും കൊള്ളാം കർമ്മമായാലും കൊള്ളാം, അവിടെ എന്ത് വരുന്നു? പ്രഥമ വരുന്നു. ഉക്തമായി കഴിഞ്ഞാൽ അനുക്തമാകുമ്പോഴാണ് ചിന്തിക്കേണ്ടത് അവിടെ എന്ത് വരുന്നു. ഉക്തമായോണ്ട് ഇവിടെ എന്ത് വന്നു? ഹരിഹി എന്നിടത്ത് പ്രഥമ വന്നു. അപ്പോൾ ഹരിഹി സേവ്യത്തെ. അതുപോലെ തന്നെ ലക്ഷ്മ്യാ സേവിത ഹരിഹി. ഹരിയുടെ വിശേഷണമാണ് എന്ത്? സേവിത ലക്ഷ്മ്യാ സേവിത. ഇവിടെ കർത്താവ് ആരാണ്? ലക്ഷ്മി. ലക്ഷ്മി ഹരിം സേവത്തെ. ലക്ഷ്മി ഹരിയെ സേവിക്കുന്നു. ലക്ഷ്മി ഹരിം സേവത്തെ. ലക്ഷ്മീഹി വിസർഗമാണ്. എന്തുകൊണ്ടാണ് അവിടെ വിസർഗമുള്ളത്? ആബന്ധമാണെങ്കിലേ ലഭിക്കത്തുള്ളൂ, നിയന്തമല്ല. ഈ പ്രത്യാന്തമാണ് ലക്ഷ്മി. ലക്ഷേർ മുട്ടിച്ച എന്നൊരു ഗുണാദി സൂത്രപ്രകാരം ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ടവിടെ ലക്ഷ്മീഹി. ഹരിം ഹരിയെ സേവിക്കുന്നു. അവിടെ ലക്ഷ്മി ആശ്രയിച്ചാണ് വ്യാപാരം ഇരിക്കുന്നത്. ലക്ഷ്മീഹി സേവനം, സേവിക്കുക എന്നുള്ള വ്യാപാരം. ആ വ്യാപാരജന്യമായ ഫലം എവിടെയിരിക്കുന്നു? ഹരിയിൽ. തുഷ്ടി തുടങ്ങിയ കാര്യങ്ങൾ ഹരിയിലിരിക്കുന്നു. അപ്പോൾ ആ വ്യാപാരത്തിൻ്റെ ആശ്രയമായത് ഹരി. ഹരിം സേവതേ ഹരിയിൽ. ഹരിക്ക് കർമ്മസഞ്ജോന്നയ സൂത്രം കർത്തുരീപ്സിതമം കർമ്മ. കർത്താവായ ലക്ഷ്മിക്ക് ഈപ്സിതമമായത് ഹരി. കർമ്മസഞ്ജ വന്നു കഴിഞ്ഞാൽ അടുത്തെന്ത് വരും? കർമ്മണി. കർമ്മാർത്ഥത്തിൽ ദ്വിതീയ വരും. അവിടെ ദ്വിതീയക്കർത്ഥം എന്തായി? കർമ്മമെന്നായി. അങ്ങനെ ദ്വിതീയ വന്നു. അപ്പോൾ ഹരിം എന്നു വന്നു. സേവതെ ഇവിടെ ഉക്തമായിരിക്കുന്ന എന്താണ്? സേവതെ എന്നുള്ളടത്ത് കർത്താവ് ഉക്തേ പ്രഥമ. അപ്പൊ ലക്ഷ്മിയിൽ എന്തു വന്നു? പ്രഥമാവുന്നു. ലക്ഷ്മീഹി ഹരിം സേവതെ. സേവതെ കർത്താവ് കർത്തൃർത്ഥത്തിൽ വന്നുകൊണ്ട് കർത്താവ് ഉക്തമായി. അപ്പൊ ആ വാക്യത്തിലെ കർത്താവിനെന്തു വരും? പ്രഥമാവുന്നു. ഇനി അവിടെ തന്നെ എന്താണ്? ലക്ഷ്മ്യാ ഹരിഹി സേവ്യത്തെ. അല്ല, അത് ആദ്യത്തെ ഞാൻ പറയും. ലക്ഷ്മിയാ ഹരി സേവ്യത്തെ, അവിടെ സേവ്യത എന്ന് പറയുന്നത് എന്തർത്ഥത്തിൽ വന്നു? കർമ്മത്തിൽ വന്നു. കർമ്മത്തിൽ വന്നു കഴിഞ്ഞപ്പോ കർമ്മം, ഇപ്പൊ ഹരിയിൽ എന്തു വന്നു? പ്രഥമ ഹരിഹി സേവ്യത്തെ. ഇവിടെ ഹരി സേവ്യത എന്ന് പറയുന്നിടത്ത് ഹരി കർമ്മമാണോ? ആണോ അല്ലയോ? ഹരി കർമ്മമാണോ അല്ലയോ? അതിനും മാറ്റമില്ല. കാരണം ഇവിടെ ലക്ഷ്മിയിൽ തന്നെയാണ് ക്രിയ. ക്രിയയുടെ ആശ്രയം കർത്താവ് എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മിയാണ്. ഫലത്തിന്റെ ആശ്രയം ഹരിയാണ്. അതിനൊന്നും മാറ്റമില്ല. ഇവിടെ വ്യത്യാസം വരുന്നത് എന്തിനാണ്? അവിടെ അർത്ഥത്തിന് മാറ്റം. പ്രഥമം കർമാർത്ഥം കിട്ടിയില്ല, പിന്നെയോ പ്രഥമം വിഭക്തിക്ക് മാറ്റം വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് കർമ്മണി പ്രയോഗത്തിലും കർത്തരി പ്രയോഗത്തിലും വൈയാകരണന്മാർ അർത്ഥഭേദം പറയുന്നില്ല, ഒന്ന് തന്നെന്നാ പറയുന്നു. കാരണം ഇവിടെ കർമ്മം കർമ്മം അല്ലാതാകുന്നില്ല. ഇനി വേറെ ചില സ്ഥലത്ത് വരും മാറ്റം, അത് നമ്മൾ പിന്നീട് പഠിക്കും. അതുകൊണ്ട് കർത്താവിന് മാറ്റമുണ്ടോ? ഇല്ല, ലക്ഷ്മി തന്നെ കർത്താവ്. പക്ഷേ ക്രിയാരൂപത്തിന് മാറ്റം വന്നു. അവിടെ കർമ്മണി പ്രയോഗം വന്നപ്പോൾ ഉക്തേ പ്രഥമ പ്രകാരം കർമ്മത്തിൽ പ്രഥമം വന്നു. ഇതുപോലെ തന്നെ ലക്ഷ്മിയ സേവിത ഹരി എന്ന് വന്നു. ഇവിടെയും കർത്താവ് ആരാണ്? ലക്ഷ്മി തന്നെയാണ്. കർമ്മം എന്താണ്? ഹരി തന്നെയാണ്. ക്രിയ എന്താണ്? സേവനം. അപ്പൊ കർത്താവ് കർത്തുഹു ക്രിയയ ആപ്തം ഇഷ്ടതമമായി എന്ത്? ഹരി. അപ്പോ ഹരിയിൽ എന്ത് വരും? കർമ്മസപ്ന വരും. കർമ്മസപ്ന വന്നു കഴിഞ്ഞാൽ സൂത്രം വരും കർമ്മണി ദ്വിതീയ. പക്ഷെ അവിടെ പറഞ്ഞു ദ്വിതീയ വരണമെങ്കിൽ എന്ത് വേണം? കർമ്മം അനുക്തമായിരിക്കണം, അനഭിഹിതേ. പക്ഷെ ഇവിടെ സേവിത എന്ന് പറയുന്ന ഈ രൂപം ഇത് കർമാർത്ഥത്തിൽ വന്നു. തപ്രത്യാന്തമാണ്, നിഷ്ഠാപ്രത്യാന്തമാണ്. ഇത് കർമാർത്ഥത്തിൽ വന്നതുകൊണ്ട് കർമ്മം മുക്തമായി. അപ്പോ എന്ത് നിയമം വരും? മുക്തേ പ്രഥമ, ഹരിയിൽ പ്രഥമം വരും. ആണ് ലക്ഷ്മിയ സേവിത ഹരിഹി. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? കർത്തരി പ്രയോഗത്തിൽ കർത്താവ് പ്രഥമേന്ദായിരിക്കും, കർമ്മണി പ്രയോഗത്തിൽ കർമ്മം പ്രഥമേന്ദായിരിക്കും, കർത്തരി പ്രയോഗത്തിൽ കർമ്മം ദ്വിതീയായിരിക്കും. ഇങ്ങനെയാണ് സാധാരണ പഠിക്കുന്നത്. അതിന് പേരെ ഇവിടെ ഇത് പറഞ്ഞു, ഉക്തം അനുക്തം എന്നുള്ള പറഞ്ഞു. അതിൽ പൊതുവേ പറയുന്നത് ഉക്തേ പ്രഥമ. അനുക്തമായാൽ ഏത് കാരകമാണോ അതിനനുസരിച്ചുള്ള ഭക്തി വരും. ഇവിടെ കർമ്മമായതുകൊണ്ട് ദ്വിതീയം ഒന്ന് മറ്റേതെങ്കിലും ആണെങ്കിൽ അത് വരും. കാരണം ഇത് അനഭിഹിത അധികാരത്തിലാണ്. അപ്പൊ ഇവിടെ തിങ്ങ് കൃത്ത് തദ്ധിതം സമാസം നിപാതം ഇതെല്ലാം കൊണ്ട് ഉക്തമാകാം, ഒരു കാരകം ഉക്തമാകാം. ഏതെല്ലാം കൊണ്ടാണ്? തിങ്ങ് കൃത്ത് തദ്ധിതം സമാസം നിപാതം ഇതെല്ലാം കൊണ്ട് ഉക്തമായി കഴിഞ്ഞാൽ ഉക്തമാകുന്നിടത്തെല്ലാം എന്ത് വരും? പ്രഥമം. ഇവിടെ ഇപ്പൊ കൊടുത്തുള്ള ലക്ഷ്മിയ സേവിത ഇത് കൃത്താണ്, കൃതന്തമാണ്. നമ്മൾ പഠിച്ചിട്ടില്ല. കൃതന്തം കൊണ്ട് ഉക്തമായാലും കർമ്മം പ്രഥമയാകും. അതിനാണ് ഈ ഉദാഹരണം കൊടുത്തത്. തദ്ധിതം കൊണ്ട് ശതേന ക്രീത ശത്യ, 100 പണം കൊടുത്ത് വാങ്ങിയത്, 100 പണം കൊടുത്ത് വാങ്ങിയ അശ്വ, അത് പണം കൊടുത്ത് വാങ്ങിയത് കൊണ്ടത് കർമ്മമാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്തു? തദ്ധിത പ്രത്യയം കൊണ്ട് ഉക്തമായതുകൊണ്ട് ശതേന ക്രീത സത്യ പ്രഥമയിൽ വരും. കർമ്മണി ദ്വിതീയ വരത്തില്ല. ഉക്തേ പ്രഥമ പ്രാപ്തം പ്രാപ്തോ ആനന്ദ യ പ്രാപ്താനന്ദ. വാസ്തവത്തിൽ ആനന്ദം പ്രാപ്തമായത് ഏതൊരുവനെയാണോ എന്നാണ്. അപ്പൊ അവിടെ ദ്വിതീയ വരേണ്ടതാണ്. പക്ഷെ എന്തുവരും? പ്രാപ്താനന്ദ പ്രഥമ വരും സമാസം. പ്രാപ്തോ ആനന്ദ ഇയം, ഏതൊരുവനെയാണോ ആനന്ദം പ്രാപിച്ചത്, പക്ഷെ സ പ്രാപ്താനന്ദ, അങ്ങനെ വരും പ്രാപ്താനന്ദനാകും. പിന്നെ വേറെ ഉദാഹരണം കൊടുക്കും. സിദ്ധാന്തോദി കൊടുത്തിട്ടുണ്ട് ഉദാഹരണം. വിഷവൃക്ഷോഭി സമ്പർദ്ധ്യ സ്വയം ചേത്തും അസാമ്പ്രതം. അസാമ്പ്രതം എന്ന് വെച്ചാൽ നയുജ്യതേ, നയുജ്യതേ അതിന്റെ കർമ്മവുമായി വൃക്ഷവൃക്ഷം. അപ്പോൾ അസാമ്പ്രതം എന്നൊരു നിപാതമാണ്, നിപാതം കൊണ്ട് ഉക്തമായതുകൊണ്ട് വിഷവൃക്ഷ എന്നിടത്ത് ഉക്തേ പ്രഥമവും അതിനെല്ലാം അടുത്ത്, ഇവിടെ എല്ലാം അടുത്ത് അടുത്ത് പോകണം, വീണ്ടും പോകണം. കർമ്മണി ദ്വിതീയ അവിടെ തന്നെ, കർമ്മണി ദ്വിതീയ അവിടെ വന്നെ, മേളില് മേളില് മേളില് മേളില് മേളില് മേളെന്ന് പറഞ്ഞാൽ അങ്ങനെ താഴോട്ട് വരുന്നു. ഞാൻ കണ്ടില്ലല്ലേ, അതിന്റെ മുമ്പിൽ വേണം, അതിന്റെ മേളിലോട്ട് പോണം, മേളിലോട്ട് പോട്ടെ, ഇനിയും പോണം. ആ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഭിധാനഞ്ച പ്രായണ കൃത്തിങ് കൃത്ത് തദ്ധിത സമാസേ. അഭിധാനം എന്ന് വെച്ചാൽ ഉക്തം എന്ന് പറയുന്നത് പ്രായണ തിങ് കൃത്ത് തദ്ധിതം സമാസം. തിങ് ഹരീസവ്യതേ, തിങ്ങന്തം കൊണ്ട് ഉക്തമായി, അതുകൊണ്ട് ഹരിയിൽ പ്രഥമം. കൃത്ത് രശ്മിയാ സേവ്യത, അവിടെ എന്താണ്? കൃതന്തം കൊണ്ട് ഉക്തമായി ലക്ഷ്മിയാ സേവിത. അവിടെ ഒരു പ്രഥമാന്തം കൊണ്ട് ആരാണ്? ഹരിഹി. അവിടെ ഇല്ല, നമ്മൾ മനസ്സിലാക്കിക്കോണം. ലക്ഷ്മിയാ സേവിത ഹരിഹി, അവിടെ കർമ്മമുക്തമായി, അതുകൊണ്ടവിടെ പ്രഥമവും. പിന്നെ തദ്ധിത ശതേന ക്രീത ശക്തിഹ, അവിടെയും ഒരു പ്രഥമാന്തം ഉണ്ട്. അശ്വഹ അവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിക്കോണം. ശതം കൊണ്ട് ക്രീതമായതാണ്, നൂറ് കൊടുത്ത് വാങ്ങിയതാണെന്ത്? ശക്തി തദ്ധിതമാണ് അവിടെ പ്രഥമവരും. പിന്നെ സമാസ പ്രാപ്ത ആനന്ദോ യം സ പ്രാപ്ത ആനന്ദ, പ്രാപ്ത ആനന്ദം പ്രാപ്തമായത് ഏതൊരുവനെയാണോ, കർമ്മമാണോ, പക്ഷെ കർമ്മത്തെ സമാസം കൊണ്ട് ഉക്തമായതുകൊണ്ട് എന്ത് വന്നു? പ്രാപ്ത ആനന്ദ. കൊച്ചിൻ നിപാതേന അഭിധാനം, ചില നിപാതം കൊണ്ടും വരും. വിഷവൃക്ഷോഭി സമ്പർദ്ധ്യോ സ്വയം ചേത്തും അസാമ്പ്രതം. സാമ്പ്രതം ഇത്യസ്യ ഹി വിജ്യതേ ഇത്യർത്ഥം. അപ്പോ അസാമ്പ്രതം എന്നിട്ട് ന യുജ്യതേ, യോജിക്കുന്നില്ല. അത് ഏതിനോട് അന്വയിക്കും? വിഷവൃക്ഷത്തിനോട്. അപ്പൊ വിഷവൃക്ഷത്തിൽ എന്തുവരും? ഉക്തമായതുകൊണ്ട് പ്രഥമമാണ്. വിഷവൃക്ഷം എന്ന് വരത്തില്ല, വിഷവൃക്ഷ എന്ന് പറയും. അത് പൊതുവെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടേ, നമ്മളതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോ ഈ വ്യത്യാസം മനസ്സിലാക്കുക. കർത്തരിയിൽ വരുമ്പോൾ കർത്താവ് ഉക്തമായതുകൊണ്ട് പ്രഥമ, കർമ്മണിയിൽ വരുമ്പോൾ കർമ്മമുക്തമായതുകൊണ്ട് കർമ്മത്തിൽ പ്രഥമ. ഇതാണ് ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ടത്.